മഹാഭാരതം യുദ്ധത്തിനെതിരായിട്ടുള്ള ഇതാണെന്നൊക്കെ പറയുന്നത്. അതായത് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഗുരു പറഞ്ഞ് മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം മദ്യം കുടിക്കരുതെന്ന് പറയണമെങ്കിൽ അയാൾ മദ്യം കുടിച്ച് റോഡ് സൈഡിൽ കിടന്നിട്ടേ പറയാവൂ എന്നുണ്ടോ? ഏ, അങ്ങനെ പറഞ്ഞാലേ മദ്യം കുടിക്കരുത് പറഞ്ഞാൽ അതിൻ്റെ നാശം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. പറയുന്ന ആൾ കുടിച്ചു പോകാതല്ല കിടന്നിട്ട് ഞാൻ നശിച്ചു, അതുകൊണ്ട് നിങ്ങളാരും മദ്യം കുടിക്കരുത്, അങ്ങനെയാണ് മദ്യം കുടിക്കരുതെന്ന് പറയുന്നത്. അല്ല, അങ്ങനെ റോഡ് സൈഡ് കിടക്കുന്നവർക്കും പറയാം, പറയാൻ പാടില്ലാതെ ഒന്നുമില്ല, ആർക്കും വേണോ പറയാം. അപ്പോൾ അതൊരു സന്ദേശം. അങ്ങനെയല്ല, മദ്യം ലോക മദ്യം മനുഷ്യന് വിപത്താണെന്ന് കാണിക്കുന്നതിന് മദ്യം കുടിക്കാതെ മാറി നിന്ന് ഒരാൾക്ക് മദ്യത്തിൻ്റെ വിപത്ത് മനസ്സിലാക്കി ലോകത്തിന് പറഞ്ഞു കൊടുക്കാം. അതിന് മദ്യം രുചിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു എന്താണ് പൊട്ടാസ്യം സയനൈഡ് ഭയങ്കര മാരക വിഷമം തെളിയാൻ വേണ്ടി അത് കുറച്ച് കഴിച്ചു നോക്കിയിട്ട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് ഇല്ല. അപ്പം യുദ്ധം എന്ന് പറയുന്നത് സമൂഹത്തിന് വിനാശമാണെന്ന് അത് പറയാൻ വേണ്ടിയിട്ട് വലിയൊരു യുദ്ധത്തെ അവതരിപ്പിച്ചിട്ട് അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിലും നല്ലത് എന്താണോ, യുദ്ധത്തെ എങ്ങനെ ഒഴിവാക്കാം, യുദ്ധത്തെ മാറ്റാൻ എന്തൊക്കെയാണ് വഴി എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് യുദ്ധം നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സന്ദേശം. പിന്നെ ഇങ്ങനെയും പറയാം, എങ്ങനെ കുടിച്ചില്ലാതാകുമ്പോൾ ഒരുത്തിന് പറയാം മക്കളെ നിങ്ങളാരും കുടിക്കരുത് എന്നെ പോലെ ആവുമെന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. അതതിന്റെ ശരിയായൊരു വഴിയല്ല. ഇങ്ങനെ യുദ്ധം ചെയ്ത് അതിന്റെ നാശങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് പറയുന്നതിലും നല്ലത്. അതിനുള്ള അപകടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യുദ്ധത്തെ ഒഴിവാക്കുന്നില്ല. യുദ്ധത്തെ ഒഴിവാക്കുന്ന ഒരു പാഠമാണ് മനുഷ്യന് വേണ്ടത്. എങ്ങനെ യുദ്ധം ഒഴിവാക്കാം, എന്തിനു യുദ്ധം ഒഴിവാക്കണം? യുദ്ധം ഭീകരമാണ്, നാശത്തെ ഉണ്ടാക്കും. യുദ്ധം ഒഴിവാക്കുന്ന പാഠങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് യുദ്ധം ദോഷമുള്ളതാണ് അതുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുദ്ധത്തിനെതിരായ ശരിയായ ഒരു സന്ദേശമാണ്. അതാണ് ശരിയായ സന്ദേശം. അല്ല, യുദ്ധത്തെ വർണ്ണിച്ചുകൊണ്ട് യുദ്ധത്തെ ഒഴിവാക്കാതെ യുദ്ധം നാശമാണെന്ന് പറയുന്നതിന് വലിയ കാര്യമില്ല. അങ്ങനെ പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇപ്പൊ യുദ്ധത്തെ ഒഴിവാക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ അതിനകത്തുണ്ട്. ഈ പറഞ്ഞതുപോലെയൊക്കെയാണ്. പിന്നെന്താ പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞില്ലെന്ന്, സ്വന്തം വ്യാഖ്യാനം. ഇരുന്നോട്ടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, സുഖം വ്യാഖ്യാനിക്കാതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് കൊല്ലിക്കൊണ്ട് ഭുജിക്കുകയാണ്, കൊല്ലുന്നതിൽ നിന്നും ഉരത്തൊരഖം. അപ്പൊ കൊല്ലിക്കുക എന്ന് പറയുന്നതും ഒരു വലിയ പാപമാണ്. അവിടെ വേറെ ഒന്ന് പറഞ്ഞ് തിന്നുന്നു, കൊല്ലിച്ചിട്ട് തിന്നുന്നു, അതുകൊണ്ട് തിന്നുന്നത് വലിയ പാപമാണ്. അപ്പൊ കൊല്ലിക്കുന്നതും പാപമാണ്, അർത്ഥാത് കിട്ടും. അതുപോലെയാണ് കൊല്ലിക്കുന്ന പാപമാണ്. ജീവകാരുണ്യം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന കഥാപാത്രം, കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ജീവകാരുണ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഒരിക്കൽ ഒരു അനുകമ്പ ആണ്ടവന് ഉദാഹരണമായിട്ട് ശ്രീകൃഷ്ണനെ ഒരിക്കലും എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അല്ല ഇന്ന് ശ്രീകൃഷ്ണൻ ഒരുപാട് പേർക്കൊക്കെ മോക്ഷം കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോണ്ട്, അതിലും തർക്കമുള്ള കാര്യങ്ങളല്ല. തത്വം ഉപദേശിച്ചു അതിലും തർക്കമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ ആക്ഷേപിക്കല്ലേ, ശ്രീകൃഷ്ണൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ല ഇവിടുത്തെ വിഷയം, അതല്ല ഈ പറയുന്ന ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്ന അനുകമ്പയ്ക്ക് ശ്രീകൃഷ്ണ ഉദാഹരണമാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഇതിഹാസ കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ അത് ഒരു കാരണവശാല യോജിക്കുന്ന കാര്യമുണ്ട്. അത് നമ്മുടെ മിക്കവാറും അവതാരങ്ങൾക്കൊന്നും തന്നെ യോജിക്കില്ല. എല്ലാവരും ആയുധമെടുത്ത് യുദ്ധം ചെയ്തവരാണ്. അവരാരും ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്റെ വ്യാഖ്യാനങ്ങളിൽ പഴയ വ്യാഖ്യാനങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാവരും പറയുന്നത് ശ്രീകൃഷ്ണൻ ഏറ്റവും വലിയ കാരുണ്യമുള്ള ആളാണ്. എന്താ കാരുണ്യം എന്ന് പറയുന്നത്? ഗീത ഉപദേശിച്ചുകൊണ്ട് കാരുണ്യമുണ്ട്. ഗീത ഉപദേശിച്ചെന്ന് വെച്ചാൽ ഗീതയിൽ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ടായില്ലല്ലോ ഒരു വീട് എറുമ്പിനും വരുത്താതെ ജീവിക്കണ്ടേ? അത് ചെയ്തില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഇവിടെ പറയുന്ന അനുകമ്പ ആണ്ടവന് ഉദാഹരണവും ഒരിക്കലും ആകത്തില്ല. ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും ചിന്തിച്ചില്ല. ശ്രീകൃഷ്ണന്റെ ഈ പറയുന്ന കൊലകളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ദൈവമെന്നുള്ള ആനയ്ക്കും ഗീത ഉപദേശിച്ചാളെന്നുള്ള ആനയ്ക്കും ഗീത ഉപദേശിച്ച ഒരു കാരുണ്യമാണ്. ഗീത ഉപദേശിച്ചത് കാരുണ്യം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ആത്മജ്ഞാനത്തെ ഉപദേശിച്ചു. അപ്പൊ അതൊരു കാരുണ്യമാണ്. അങ്ങനെ ഒരു ഭാഗം മാത്രം എടുത്തു. മറുഭാഗം നമ്മൾ ചിന്തിച്ച് നമ്മളെ പോലെ വളഞ്ഞ ബുദ്ധിയില്ലാത്ത ആരോ എഴുതിയത് നേരെ ചിന്തിച്ച് എന്താണ് ഗീത ഉപദേശിച്ചു എന്ന് വെച്ചാൽ അത് തത്വജ്ഞാനം ഉപദേശിച്ചു. ഒരുപാട് പേർക്ക് മോക്ഷത്തിനുള്ള ഒരു വഴി ഉപദേശിച്ചു. അത് ശരിയാണ്. പക്ഷെ ഇവിടുത്തെ ജീവകാരുണ്യം മോക്ഷം ഉപദേശിക്കുന്നതല്ല ഇവിടുത്തെ ജീവകാരുണ്യം. ഇവിടുത്തെ ജീവകാരുണ്യം എന്താണ്? ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ളതാണ്. മോക്ഷത്തിന് വേണ്ടി അറിവ് ഉപദേശിക്കുന്നതൊക്കെ ജീവകാരുണ്യം തന്നെ, അതിൽ തർക്കമുള്ള കാര്യമുണ്ട്. ഇതിഹാസമാണ്. എന്ത് സർളാദേ ഭാഷകാരണം എവിടെയെങ്കിലും എത്തിയില്ല, എത്തിയിടത്ത് നിന്ന് ചിന്തിക്കും. അത് തന്നെ കഥാപാത്രം, ഇതിഹാസ കഥാപാത്രത്തിലെ ആള് സർളാദേ ഭാഷകാരനൊന്നും എത്തിയില്ല. ഇപ്പൊ പറയുന്ന ഏതാണോ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പരമാർത്ഥ ഉരച്ച് തേരുവിടും പൊരുൾ, അതാണ് ശ്രീകൃഷ്ണൻ. മുമ്പോട്ട് പോണ്ട, അങ്ങോട്ടൊന്നും വായിക്കരുത്, ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യരുത്. അതാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആള് ആത്മജ്ഞാനം ഉപദേശിച്ചു എല്ലാവരോടുള്ള കാരുണ്യം കൊണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. അലന്ത തർക്കം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കുറെ പേരെ കൊന്നു. എന്തിനു കൊന്നു? ദുഷ്ടന്മാരെ കൊന്നു, ശിഷ്ടന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അവിടെ വേണമെങ്കിൽ പറയാം, ശിഷ്ടന്മാരെയൊക്കെ സംരക്ഷിച്ചതാണ് ഒരു കാരുണ്യം. നല്ലതാണ് ശിഷ്ടന്മാരെ സംരക്ഷിച്ച ഒരു കാരുണ്യമാണല്ലോ. ആരെങ്കിലും വേണ്ടേ ശിഷ്ടന്മാരെ സംരക്ഷിക്കാൻ? അതും കാരുണ്യമാണ്. പക്ഷേ അതൊന്നും ഇവിടെ പറയുന്ന കാരുണ്യമാകത്തില്ല. ഇവിടെ പറയുന്ന കാരുണ്യം എന്താണ്? ആ അത് ഒരു ഇല്ല, ഒരുവിടെ എറുമ്പിനും വരുത്തരുതെന്നാണെന്ന് വെച്ചാ അപ്പൊ ദുഷ്ടന്മാരെ സംഹരിക്കാൻ പറ്റൂ? അവിടെയാ പ്രശ്നം. ദുഷ്ടന്മാരെയൊക്കെ രക്ഷിച്ചെങ്കിൽ നല്ലത് തന്നെ, കാരുണ്യം തന്നെ. പക്ഷെ ദുഷ്ടന്മാരെ സംഹരിച്ചാൽ അത് കാരുണ്യമാകത്തില്ല. അവിടെയാ പ്രശ്നം. സംഹാരം എന്ന് പറയുന്ന ഇവിടെ ഇല്ല, ജീവകാരുണ്യത്തിൽ ഇല്ല, രക്ഷ മാത്രമേ ഉള്ളൂ, സംഹാരമില്ല. അവിടെയാണ് പ്രശ്നം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ല, കൃഷ്ണനോടുള്ള വിരോധം കൊണ്ടൊന്നും പറയുന്നതല്ല. കൃഷ്ണൻ ദൈവം തന്നെ. കാരണം കോടിക്കണക്കിന് മനുഷ്യരെ ആരാധിക്കുന്ന കൃഷ്ണൻ ദൈവമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അത് ശരി, അത് വിശ്വസിക്കുക, ആരാധിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ എന്താണ്, ആ കഥാപാത്രത്തെ ഇവിടെ പറയുന്ന ജീവകാരുണ്യത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തണം. ജീവകാരുണ്യത്തിന് എങ്ങനെ ഒരു ഉപമയാകും, അതാ നമ്മൾ പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ അതാകത്തില്ല. മറ്റ് കൃഷ്ണന് ഗുണങ്ങളില്ലെന്നല്ല പറയുന്നത്, കൃഷ്ണന് ഗുണങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ലവണ്ണം പാട്ട് പാടും, ഓടക്കുഴൽ വായിക്കും, നൃത്തം ചെയ്യും. ആ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, മഹാഭാരതത്തിന്റെ കാലം പറയുന്നത് കൃത്യമായൊരു കണക്കൊന്നുമില്ല. BC 3000 പോലെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഇന്ത്യക്കാരെല്ലാം പൊതുവെ കണക്കാക്കുന്നത് BC 3000 ആണ്. പക്ഷെ പൊതുവെ അങ്ങനെ അല്ലാത്ത ആൾക്കാർ, ഇന്ത്യക്കാരും വിദേശത്തുള്ളവർ കുറച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് BC 1000 ആണ്, ബുദ്ധൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയത് മഹാഭാരതം. ആ മഹാഭാരതം എഴുതി അവസാനിപ്പിക്കുന്നത് AD 400 എന്നുവെച്ചാൽ ദീർഘകാലം കൊണ്ട് ഇത് എഴുതി തീർത്താണ്, പലര് പലരായിട്ട് എഴുതി ചേർത്താണ്. മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ 8000 ശ്ലോകമെന്ന്, പിന്നെ വേറെ 24000 എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല കണക്കാണ് പറയുന്നു. മഹാഭാരതത്തിന്റെ ആദ്യത്തെ പേര് ജയം എന്നായിരുന്നു, പിന്നെ ഭാരതമായി, പിന്നെ മഹാഭാരതമായി. അപ്പോ ഇത് പല കാലങ്ങൾ കൊണ്ട് പലരായി എഴുതി എഴുതി എഴുതി വലുതാക്കി കൊണ്ടുവന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോ തുടങ്ങിയത് ഈ പറയുന്നത് പോലെ ബുദ്ധന് മുമ്പാണ്, പക്ഷെ അവസാനിച്ച ബുദ്ധന് ശേഷം. അതുകൊണ്ടാണ് ബുദ്ധനെ കുറിച്ചുള്ള പരാമർശങ്ങൾ മഹാഭാരതത്തിൽ വരുന്നത്. അവിടെയാണ് ഈ കൃഷ്ണൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു നെടുന്തൂണായിട്ട് ആദ്യം മുതൽ അവസാനം വരെ. കൃഷ്ണന് തുടങ്ങി, കൃഷ്ണനെ അവസാനിക്കുന്നു, കൃഷ്ണൻ തീർന്നു, പിന്നെ മഹാഭാരതവും തീർന്നു. അപ്പോ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് കൃഷ്ണൻ. കൃഷ്ണനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം. കൃഷ്ണകഥയാണ് മഹാഭാരതം. അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് സാമാന്യമായ ബുദ്ധി കൊണ്ട് ഉപയോഗിക്കാം. ആ കാലഘട്ടത്തിൽ ഒരു വലിയ വ്യക്തിത്വമുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഗുരുദേവൻ രാമനെക്കുറിച്ച് ഒക്കെ പറഞ്ഞതുപോലെ, ശിവനെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവിനെ ആൾക്കാർ ദൈവമായിട്ട് സ്തുതിച്ചു, വാഴ്ത്തി. അങ്ങനെ ആളിനെ ചുറ്റിപ്പറ്റി ഉള്ള കഥകളും ഇല്ലാത്ത കഥകളും ഉണ്ടാക്കി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് തന്നെ ആൾക്കാരെ ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാകുന്നു. എന്തിന്, നരേന്ദ്രമോദി അവതാരമെന്ന് പറഞ്ഞ് ആൾക്കാർ പ്രതിമയുണ്ടാക്കി വയ്ക്കുന്നു. അപ്പൊ പിന്നെ 2000 വർഷം മുമ്പ് എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ കൃഷ്ണൻ അവതാരമാകുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ അത് വരെ ഇവിടെ, അത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു മനസ്സാണ്. അല്ല, ഇതിനകത്തെല്ലാം ഉണ്ടാവും. കഥ പറയുമ്പോ അതിനകത്ത് പൊളിറ്റിക്സ് വരും. കഥയെന്ന് പറയുമ്പോ അതിനകത്ത് പൊളിറ്റിക്സ് ആണല്ലോ ഇത് മുഴുവൻ. ഈ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്സ് അല്ലേ. അപ്പൊ അതില് ഒരു കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ നയരൂപീകരണം നടത്തുന്നയാണ് എല്ലാത്തിൻ്റെയും. നയരൂപീകരണമൊക്കെ കൃഷ്ണനിലൂടെയാണ് നടക്കുന്നത്. അപ്പോ കൃഷ്ണ, അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നിരിക്കണം. ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരുപാട് അതിശയോക്തികളൊക്കെ ചേർത്ത് പിന്നീട് ഇങ്ങനെ ഒരു യുദ്ധവും നടന്നിരിക്കണം. ഈ പറയുന്ന പോലെയൊന്നുമല്ല, അവർ പറയുന്ന പോലെ എന്താണ്, കോടികൾ മരിച്ച യുദ്ധമൊന്നുമല്ല. മഹാഭാരതത്തിൽ അക്ഷമോഹിണി കണക്ക് വെച്ചൊരു കണക്ക് പറയുന്നത് 14 ലക്ഷം പാണ്ഡവരും പക്ഷത്ത് 14 ലക്ഷവും 25 ലക്ഷത്തോളം കൗരവരും മരിച്ചെന്നാണ് അവരുടെ പക്ഷത്ത്. അപ്പോൾ ഏകദേശം 40 ലക്ഷം ആൾക്കാർ മരിച്ചെന്നാണ് അക്ഷമോഹിണി കണക്ക് വെച്ച്. വേറെ കണക്ക്, ഇന്നലെ ഞാൻ വേറെ കണക്ക് പറഞ്ഞിട്ടു. അപ്പോൾ ഒരു വലിയ യുദ്ധം നടന്നിരിക്കും ഭാരത ഈ പ്രദേശത്തൊരു വലിയ പ്രദേശം എന്ന് പറയുമ്പോൾ ഈ നടസ്ഥലം ദക്ഷിണേന്ത്യയിലെ ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിലെ ആ വിശാലമായ ഭൂവിഭാഗത്തിൽ അവിടെ ഒരു വലിയ യുദ്ധം നടന്നു. ആ യുദ്ധം നടന്നപ്പോൾ അതിലിങ്ങനെ പല വംശങ്ങളുണ്ടായി. അതിൽ ഒരുപാട് രാജാക്കന്മാർ പങ്കെടുത്തു. ഇത്രയും ഒരുപാട് പേര് മരിച്ചു, ഇത്രയും ജനങ്ങളൊന്നും ഒന്ന് കാണത്തില്ല. കണക്ക് പറയുമ്പോൾ അതിശയോക്തിയാണല്ലോ. മനുഷ്യൻ മരിച്ചു, പിന്നെ അവിടെ എത്ര കുതിര മരിച്ചു, എത്ര ആന മരിച്ചു, അല്ലാതെ മനുഷ്യർ എന്തുമാത്രം മരിച്ചു. ഇവിടെ മരിക്കാതെ രക്ഷപ്പെട്ട ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ആരാണ്? ബ്രാഹ്മണരാ. അവരിതിപ്പെട്ടില്ല, അവർ മാറിയില്ല. യുദ്ധം ചെയ്ത് മരിക്കുന്നത് എന്ന് പറയുമ്പോൾ ക്ഷത്രിയർ മാത്രമല്ല, ക്ഷത്രിയരിൽ നിന്ന് താഴോട്ടുള്ള ആദിവാസികൾ വരെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വനത്തിൽ നിന്നൊക്കെ ആൾക്കാർ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പലതരത്തിലുള്ള വംശങ്ങളെല്ലാം യുദ്ധത്തിൽ പങ്കെടുത്തു. പക്ഷേ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു കൂട്ടർ ബുദ്ധിമാന്മാർ. ബുദ്ധിമാന്മാർ രക്ഷപ്പെട്ട് മാറിയത് അവരാണ് ബ്രാഹ്മണർ, പുരോഹിതവർഗം. അവർക്കൊരു നഷ്ടവും വന്നില്ല. ഈ യുദ്ധം കഴിഞ്ഞപ്പോഴും അവർക്കാണ് നേട്ടം. കാരണം ഇത്രയും വലിയൊരു യുദ്ധം നടത്തി, യുദ്ധത്തിൽ ആകെ ജയിച്ചെന്ന് പറയുന്നത് പാണ്ഡവപക്ഷത്താരൊക്കെ ശേഷിച്ചത്, യുദ്ധത്തിൽ പങ്കെടുത്തവർ. പാണ്ഡവപക്ഷത്ത് ശേഷിച്ചത് ഒന്ന് ശ്രീകൃഷ്ണൻ, പിന്നെ പഞ്ചപാണ്ഡവർ. അപ്പൊ എത്ര പേരായി? ആറ് പേര്. പിന്നെ ആ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത രണ്ടുപേരൂടെ ശേഷിച്ചു, സാത്വികയും യുത്സുവും. യുത്സു എന്ന് പറയുന്നത് ആ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് കാലുമാറിയ ഒരാളാണ്, കൗരവപക്ഷത്തുനിന്ന് പാണ്ഡവപക്ഷത്ത് വന്ന ആളാണ്. സാത്വികി എന്ന് പറയുന്നത് കൃഷ്ണന്റെ അടുത്ത ആള്. അപ്പൊ എത്ര പേര് അവിടെ രക്ഷപ്പെട്ടു? എട്ട് പേര്. ഇനി കൗരവപക്ഷത്ത് നോക്കാം. വേറെ ആരും രക്ഷപ്പെട്ടില്ല. ഇനി യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കാര്യം പറയണം, യുദ്ധരംഗത്ത് ഇറങ്ങിയവരുടെ കാര്യം പറയണം, ബാക്കി രക്ഷപ്പെട്ടവരുടെ കാര്യമല്ല പറയുന്നു. ധൃതരാഷ്ട്രം മരിച്ച ഇല്ല, ആ കാര്യമാണ് പറയുന്നത്. യുദ്ധത്തിൽ ഇറങ്ങിയവരെ രക്ഷപ്പെട്ടവർ പ്രത്യേകം മനസ്സിലാവും. ഇനി കൗരവപക്ഷത്തിൽ രക്ഷപ്പെട്ട ആരൊക്കെയാണ്? മൂന്ന് പേര്, കൃപര്, കൃതപത്മാവ്, അശ്വത്ഥമാവ്. മൂന്ന് പേര്. ഇനി വേറെ ചില കഥകളിൽ ഒരാളുകൂടെ ഇതിലെങ്ങനെയോ രക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആർക്കും അറിയത്തില്ല. അത് വൃഷകേതു എന്ന് പറയുന്ന ഒരാൾ, കർണന്റെ ഒരു മകൻ. അങ്ങനെ ചിലടത്ത് പറയുന്നുണ്ട്. എല്ലാം കൂടെ കൂട്ടി എത്ര പേര് വരും? മറ്റടുത്ത് എട്ട്, ഇവിടെ മൂന്ന്. എട്ട് മൂന്നും എട്ട് മൂന്നും ഇത്രയും അറിയും. പിന്നെ വൃക്ഷകേതുവിനെ കൂടെ കൂട്ടുക. ഇത്രയും പേരാണ് രക്ഷപ്പെട്ടത്, യുദ്ധത്തിൽ പങ്കെടുത്തവരല്ലാത്തവരുടെ കാര്യമല്ല പറയുന്നു. ധൃതരാഷ്ട്രം കൊട്ടാരത്തിൽ ഇരുന്നേ ഉള്ളൂ, അവരുടെ കാര്യമല്ല പറയുന്നു. അപ്പൊ ഇത്രയും വലിയൊരു യുദ്ധം നടത്തി ഇത്രയും പേരാ ആ യുദ്ധത്തിൽ രക്ഷപ്പെട്ടത്. ഇത്രയും പേര് രക്ഷപ്പെട്ടിട്ട് ധർമ്മപുത്രര് ഉടനെ തന്നെ എന്ത് ചെയ്തു? ചാർജ് എടുക്കുന്നു. പുതിയ മന്ത്രിസഭ വന്ന് ധർമ്മപുത്രർ ചാർജ് എടുക്കുന്നു. രാജാവായ അഭിഷേകം ആദ്യം ചെയ്യുന്ന എന്തെന്നറിയാമോ? വീണ്ടും യുദ്ധമാണ്, അടുത്ത് വീണ്ടും തുടങ്ങുന്ന യുദ്ധമാണ്. രാജസൂയം നടത്തുന്നു, അതിനു വേണ്ടിയിട്ട് കുതിരയെ കെട്ടിവിടുന്നു. അപ്പോൾ അതിന് കൂട്ടത്തിൽ ആളെ വിടുന്നു. വീണ്ടും പോയി രാജ്യങ്ങളെ ആക്രമിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ സമ്പത്തെല്ലാം തീർന്നു. ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കാനൊന്നുമില്ല, ഭജനാവ് കാര്യമായി. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി വീണ്ടും രാജ്യങ്ങളെ ആക്രമിച്ച് അവരെയൊക്കെ തോപ്പിച്ച്. ഇതിൽ പങ്കെടുക്കാത്ത എവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ മകൻ അവിടെ ഇരുത്തിയിട്ട് അച്ഛൻ കൂടെ വന്നിരിക്കും, അല്ലെങ്കിൽ മകൻ അച്ഛൻ അവിടെ ഇരുന്നിട്ട് മകനെ പറഞ്ഞു വെച്ചിരിക്കും. ഏതായാലും ഒരാളെ ചത്തിരിക്കും. അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും കാശുണ്ടാകാൻ പോവുകയാണ്. അന്നത്തെ ആ കഥകൾ ചരിത്രത്തിന്റെ ഒരു ചെറിയ അംശം അതിലുണ്ട്. വീണ്ടും ദക്ഷിണ കൊടുക്കാൻ വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി ഈതിന്റെ ക്ഷീണം മാറുമ്പോ വീണ്ടും പോയി. ആ പോക്കിലാണ് വൃഷകേതു മരിക്കുന്നത്, കർണന്റെ മകൻ. കർണന്റെ മകൻ എങ്ങനെ രക്ഷപ്പെട്ടവരെ കൂടെ നിന്ന്? ധർമ്മപുത്രർ രാജാവായി കഴിഞ്ഞപ്പോ കൂടെ നിന്ന് അവനെ പറഞ്ഞുവിട്ട് കുതിരയെ നോക്കാൻ. അവൻ കുതിരയെ നോക്കാൻ പോയപ്പോ അവനെ ബബ്രുവാഹനൻ, അർജുനന്റെ, അർജുനൻ പോയ സ്ഥലത്ത് എല്ലാ സന്തതികളും ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ കാണും. അങ്ങനെ ഒരു മകനുണ്ടായിരുന്നു ബബ്രുവാന, അവൻ്റെ കൂടെ പോയി ഫൈറ്റ് ചെയ്ത് അങ്കുന്നു. പിന്നെ അതെന്ത് പറഞ്ഞു, പിന്നെ ആ വംശത്തിലെ ആരും ഇല്ലാതെയായി, കൗരവംശത്തിൽ മൊത്തം തുടർന്നു. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞ് കരയും പിടിക്കുകയും ചെയ്തതിന് ശേഷവും സിംഹാസനത്തിൽ കയറിയിരുന്നാൽ മറ്റവും പറയുന്ന കേൾക്കണം, ആര് പുരോഹിതം പറയുന്ന കേൾക്കണം, പോയി കാശുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ വീണ്ടും പോയി കൊണ്ടുവന്ന് ഇവന് ദക്ഷിണ കൊടുക്കണം, ഇവന് കാശ് കൊടുക്കണം. അപ്പോൾ അവർ രക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായോ? പുരോഹിതൻ രക്ഷപ്പെട്ടുകൊണ്ട് പുരോഹിതന് ഗുണമുണ്ടായി, വീണ്ടും യുദ്ധത്തിന് പറഞ്ഞയക്കാൻ പറ്റി, വീണ്ടും കാശുണ്ടാക്കാൻ പറ്റി. ദ്രോണന്റെ യുദ്ധമല്ലേ ചെയ്തത്, അതൊന്നും പറഞ്ഞ കാര്യമുണ്ടോ? പൗരോഹിത്യ വൃത്തിയല്ലല്ലോ, ദ്രോണർ അങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ബ്രാഹ്മണരെന്ന് പറയാതെ പുരോഹിതനെന്ന് പറയുന്നു. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചോണ്ടായില്ല, പൗരോഹിത്യം ചെയ്യണം, അവർക്കാ കാശ്, വേറെ പണിക്ക് പോയാൽ അവൻ്റെ ജീവൻ പോകും. അങ്ങനെയുള്ള പലരും ഇതിനകത്ത് മരിച്ചു പോയിരിക്കും യുദ്ധത്തിനിറങ്ങിയവരൊക്കെ. അപ്പൊ ഈ മഹാഭാരതത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. എന്ത്? കൊന്നും ചത്തും പുരോഹിതനെ സംരക്ഷിക്കുക, അതാണ് ഇതിന്റെ സന്ദേശം. ഏറ്റവും വലിയ സന്ദേശം അതാണ്. പിന്നെ ഒരു യുദ്ധം തുടങ്ങുമ്പോഴും ഏത് പരിപാടിക്ക് ഇറങ്ങിയാലും ഒരു പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? പുരോഹിതന് ദാനം ചെയ്യണം. ഏത് പരിപാടിക്ക് ഇറങ്ങിയാലും ധർമ്മപുത്രരുടെയൊക്കെ സ്ഥിരം പരിപാടിയാണ്, വിരായകന്മാരുടെയൊക്കെ സ്ഥിരം പരിപാടി ഇങ്ങനെ സമ്പാദിക്കുക, ദാനം ചെയ്യുക. അത് ആദ്യം ബ്രാഹ്മണന് കൊടുക്കണം, പിന്നെ ബാക്കി വന്നാൽ മറ്റാർക്കെങ്കിലും കൊടുക്കാം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ മഹാഭാരതം എഴുതിയിരിക്കുന്നത്. അത് ഇത് വേറെ എന്താണ് ഈ കഥകളിൽ നിന്ന് സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ഇപ്പം നമ്മൾ സിനിമകൾ കാണുന്നു അല്ലേ, ആഴ്ചയോട് ആഴ്ച ഓരോ സിനിമ, ഈ സിനിമകളിലൊക്കെ സന്ദേശം ഇല്ലേ ഉണ്ട് എന്ന് വിചാരിച്ച് മനുഷ്യൻ അതൊക്കെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അതൊക്കെ നോക്കിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുപോലെയുള്ളു. അതിന് നല്ലതൊന്നും ആരും സ്വീകരിക്കത്തില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. പല കാലങ്ങൾ കൊണ്ട് എഴുതുമ്പോൾ ഒരാളെങ്ങനെ എഴുതും? നിരവധി കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു ഗ്രന്ഥം ഒരാളെങ്ങനെ എഴുതും? അപ്പൊ ഇതിഹാസങ്ങളല്ലേ, കഥകളിൽ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞിരിക്കുന്നു, അത്ര കഥകളിൽ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ പറയുന്നു. അതിനങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വ്യാസ പരമ്പര എന്ന് പറയുന്നുണ്ട്. മഹാഭാരതം എന്ന് പറയുന്നത് ഒരു പല കാലങ്ങൾ കൊണ്ട് എഴുതി എന്നുള്ളതിന് ഒരുപാട് ഇതൊക്കെ ഇത് കഥ വായിച്ചിട്ട് നമുക്കത് വിശ്വസിച്ച് മുമ്പോട്ട് പോവാം. പക്ഷെ എല്ലാവരും അങ്ങനെ വിശ്വസിച്ച് പോകത്തില്ല. അവർ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തും, കഥയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ. അങ്ങനെ പഠനം നടത്തുന്നവരാണ് പറയുന്നത് ഇത് പല കാലങ്ങൾ കൊണ്ട് എഴുതിയാണെന്ന്. അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ. ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ മഹാഭാരതം എന്ന് പറയുന്നത് പഴയകാലത്ത് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും സഞ്ചരിച്ചപ്പോ ശേഖരിച്ചപ്പം മഹാഭാരതം പലതും പല രീതിയിലാണ്, ഒരു രീതിയിലല്ല, ഒന്നിനുള്ളത് വേറെ ഒന്നും കാണത്തില്ല. അത് തന്നെ തെളിവാണ്. ഇത് പല കാലങ്ങളിൽ പല ഭാഗത്ത് പല രീതി എഴുതി വെച്ചാണെന്നുള്ളതിന് തെളിവ് വേറെ തെളിവൊന്നും വേണ്ട, അത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഗുരുദേവകൃതികളെ പോലും ഏതെങ്കിലുമൊക്കെ ഇപ്പം ആരെങ്കിലുമൊക്കെ എഴുതിയതിനാ അതി കയറ്റി വെച്ചിട്ട് അത് ഗുരു എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വലുതാക്കുന്നില്ല, നിങ്ങളെ ചെയ്യുന്ന വേണ്ടാതീ നിങ്ങൾ ചെയ്യുന്നില്ല. കൂടുതലാക്കാൻ വലുതാക്കാൻ വേണ്ടിയിട്ട് അടുത്ത് എവിടെന്നെങ്കിലും ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഗുരുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ ഗുരുവിൻ്റെ ശിഷ്യന്മാർ എത്രയോ പേരുണ്ടായിരുന്നു, ഇവരാരും കാണാത്തത് ഇപ്പം കണ്ടെത്തുകയാണ്. അപ്പോൾ ഇപ്പം കണ്ടെത്തിയ എന്തുകൊണ്ട് ഗുരുവിൻ്റെ ഗുരു എന്ന് പറയുന്നത് കാട്ടിൽ ജീവിച്ച ആളല്ല, ഈ സമൂഹത്തെ ജീവിച്ച ആള് ഗുരുവിന്റെ ചുറ്റുപാട് ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു, വിദ്വാൻമാരുണ്ട്, ഒരുപാട് പേരുണ്ടായിരുന്നു. അവര് തന്നെ ഇത് കിട്ടിയെല്ലാം എടുത്ത് പ്രസിദ്ധീകരിച്ച ഒരു കൃതി ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോ ഈ അടുത്ത കാലത്ത് ഓരോരുത്തരും എവിടെ നിന്നെങ്കിലും ഓരോന്ന് പൊക്കിക്കൊണ്ടുവന്നിട്ട് അത് ചേർത്തിട്ട് അതിനെ വലുതാക്കാൻ നോക്കുകയാണ്. അപ്പൊ പിന്നെ മഹാഭാരതത്തെ എന്ത് കടന്നിരിക്കും? ഇങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോന്ന് വെച്ചാൽ ഒന്നുമില്ല. പിന്നെ എന്താണ്, ഇത്തിരി വലുതായിരുന്നോട്ടെ ഇതെല്ലാം ചെയ്യുന്നത്, യാതൊരു ചരിത്ര ബോധവുമില്ലാതെ. ഇപ്പോഴൊന്നുമല്ല, മാറ്റമൊക്കെ വരുത്തി പണ്ട്. യാദവരാശിയൊക്കെ ഇപ്പൊ തുടങ്ങി. എന്തിന് വ്യാഖ്യാനം എന്തോന്നു? മഹാഭാരതമൊക്കെ എത്ര കാലമാണ്, രാഷ്ട്രീയമൊക്കെ ഇപ്പൊ വന്നതന്നെ. പിന്നെ വ്യാഖ്യാനിക്കുന്നതൊക്കെ ഇപ്പൊ നമുക്ക് ആർക്ക് വേണോ വ്യാഖ്യാനിക്കും? ഞാനിപ്പോ ഇവിടെ ഇരുന്ന് വ്യാഖ്യാനിക്കുകയല്ലേ, എനിക്ക് തോന്നിയതുപോലെ അതൊക്കെ ആർക്ക് വേണോ ചെയ്യാം. ഇത് എത്രയേ ഉള്ളൂ, മഹാഭാരതം വായിച്ചിട്ട് വ്യാഖ്യാനിക്കും, എത്രയേ ഉള്ളൂ. നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോ ഒന്ന് വായിക്കണം, അങ്ങനെയൊന്നുമില്ല. സമയമുണ്ടെങ്കിൽ വായിക്കാം. ഇതാർക്കാ ഇതിന് സമയം കിട്ടുന്നു ഇന്നത്തെ കാലത്ത്? അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഭാരതീയനായ മഹാഭാരതം വായിക്കണമെന്നൊന്നുമില്ല. ഈ പറയുന്ന ആൾ വായിച്ചിട്ടുണ്ട് മൊത്തം. പിന്നെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ മൊത്തം ആദ്യം മുതൽ ഞാൻ വന്നിട്ട് ചോദ്യം ചോദിക്കട്ടെ. വെറുതെ നാളെ മുതൽ ചിലവൻ വരത്തില്ല പറയാമല്ലോ. അതൊക്കെ ഞാൻ വായിക്കുന്ന നല്ലതാണെന്ന് പറയും, അതൊക്കെ ശരിയാണ്. അതൊക്കെ നല്ലത് തന്നെ. മഹാഭാരതമൊക്കെ വായിക്കുന്നത് നല്ലത് തന്നെ. മോശമൊന്നും വായിച്ചോണ്ടല്ലേ ഇതൊക്കെ പറയാൻ പറ്റുന്നു. അതൊക്കെ ഉണ്ട്, കഥയില്ലേ. കഥയെന്ന് പറയുമ്പോ അതിനകത്ത് പലതരത്തിലുള്ള മനുഷ്യപ്രകൃതിയൊക്കെ അത് ഈ വരച്ചു കാണിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പലതരത്തിലുള്ള മനുഷ്യരുടെ സ്വഭാവങ്ങളും അതൊക്കെ അനുസരിച്ച് എല്ലാം ഒരു നല്ലൊരു വായിച്ച് നമുക്ക് രസിക്കാവുന്നുള്ള ഒന്നാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്നവരെയൊക്കെ അതിൽ കാണാം. അതൊക്കെ ശരി, വായിക്കാൻ അരുതാത്ത പുസ്തകമൊന്നുമില്ല. പിന്നെ അതിൻ്റെ അതെന്തിനു വേണ്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എഴുതിയിരിക്കുന്നത് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ചാതുർവർണ്ണയത്തെ സംരക്ഷിക്കുക അതിന് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്രധാനമായും അതാണ്, ചാതുർവർണ്ണത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് മൊത്തം എഴുതിയിരിക്കുന്നത്. അതിനെ നിലനിർത്തുക, അതിനെ സംരക്ഷിക്കുക, അതിൽ മനുഷ്യരെ എല്ലാം അതേ കൂടെ നടത്തിക്കുക, അതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ കഥാപാത്രങ്ങൾ, വ്യക്തികൾ, അവരുടെ സ്വഭാവവിശേഷതകൾ, അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുന്നതന്നെ മഹാഭാരതത്തിനും കാണുന്നത്. അത് വായിക്കുമ്പോൾ നമുക്കൊരാളെ ഓർമ്മ വരും. എങ്ങനെ? ഒരുപാട് സ്മൃതികളുണ്ട്, സ്മൃതി മാത്രമൊന്നുമല്ല. അപ്പോൾ പ്രധാനമായും ഗ്രന്ഥങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ എഴുതിയത് ഈ ഒരു വ്യവസ്ഥിതിയെ നിലനിർത്താൻ, അതിനു വേണ്ടിയിട്ടാണ് എഴുതിയത്. അത് ഐ ടി അതിനകത്തുണ്ടോ? എ ഐ അതിനകത്തുണ്ടോ? ഇന്നത്തെ വിഷയങ്ങളൊന്നുമില്ല, അത് അന്നത്തെ കാലഘട്ടത്തിൽ. മനസ്സിലായോ? അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഉത്തരഭാരതത്തിലെ ഒരു പ്രദേശത്തുള്ള മനുഷ്യർ, അവരുടെ ജീവിത രീതി, ചിന്താഗതിയൊക്കെ അത് എങ്ങനെ, ഏകദേശം ഒരു 700 മുതൽ 400 വരെ എന്ന് പറയുന്ന ഏകദേശം 1000 വർഷത്തോളം കാലത്തെ മനുഷ്യ ജീവിതവുമായിട്ട് പരിചയപ്പെട്ട് ഇടപഴകിയ പല ആൾക്കാർ എഴുതി ചേർത്തപ്പോൾ അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരും. അതതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത് ശരിയാണെന്ന് വിചാരിച്ച് ഈ അന്ന് ഈ എഴുതിയ ആൾക്കാർക്ക് ലോകത്ത് മറ്റു ഭാഗങ്ങളിലുള്ള മനുഷ്യരെ കുറിച്ച് അറിയാമായിരുന്നു, അവരുടെ സംസ്കാരത്തെ കുറിച്ച് അറിയാം, മായൻ സംസ്കാരത്തെ കുറിച്ച് അറിയാം, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, യവനന്മാരെന്നൊക്കെ ചെറിയ സൂചനകളുണ്ട്, അത്രയേ ഉള്ളൂ. യവനന്മാർ വന്നതിന് ശേഷവും മഹാഭാരതത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് യവനന്മാരെ കുറിച്ചുള്ള സൂചനകളുണ്ട്. അപ്പോൾ അതൊന്നും മഹാഭാരതത്തിലില്ല, മറ്റേ ഇങ്ങനെ എന്താണ് അതിശയോക്തിപരമായി പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാം ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. പുകഴ്ത്തി പറയുന്നു, പുകഴ്ത്തി പറയുന്നു. അല്ല, ഈ പഴയ എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഉണ്ട്. അപ്പോ ഈ മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ചൊരു മതത്തിന്റെ കാര്യം പറയുന്നില്ല. കാരണം അതിനകത്ത് ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ആരാധനകളുണ്ട്, ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊരു മതം എന്ന് പറഞ്ഞാൽ ഇന്ന് നിലവിലിരിക്കുന്ന ഹിന്ദുമതം, അതിനെക്കുറിച്ച് അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷെ അതിന്റെ ദൈവമാണ് ഇന്ന് ഹിന്ദുവിന്റെ ദൈവം, അങ്ങനെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതൊരു മതഗ്രന്ഥമായിട്ട് എഴുതിയല്ല. അതിനകത്ത് മനുഷ്യ ജീവിതത്തിന്റെ പല പല പല ഭാവങ്ങളെയും എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യരുടെ ഓരോ വികാര വിചാരങ്ങളെ പോലും ചിലപ്പോൾ കഥാപാത്രങ്ങളായി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു ഗ്രന്ഥമല്ലേ. ആ, അതിന് ശേഷമാണ് എന്നുവെച്ചാൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളിവിടെ വന്നതിന് ശേഷം, അതിനുശേഷമാണ് പിന്നെ ഹിന്ദുമതം ആ രീതിയിൽ അറിയപ്പെടുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ വന്നതിന് ശേഷം മഹാഭാരതത്തിലൊന്നും ഹിന്ദുമതമൊന്നുമില്ല. പക്ഷെ ഒരു അനേകം ആരാധന രീതികളെ കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും എല്ലാം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പിൽക്കാലത്ത് തന്നെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഹിന്ദുമതം എന്നൊരു പേര് കൊടുത്തതന്നേ ഉള്ളൂ. എന്നാ മഹാഭാരതത്തിൽ ഹിന്ദുമതമൊന്നുമില്ല, ഹിന്ദുമതം എന്ന പേരിലില്ല. പക്ഷെ മഹാഭാരതത്തിൽ കൃഷ്ണനാണെന്നെല്ലാവരുടെയും ദൈവം, അത് ഈ മനുഷ്യരെ സ്വാധീനിച്ചതുകൊണ്ട്. ഒരു മതഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല. മതഗ്രന്ഥം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അത് ആ ഒരു താല്പര്യത്തോട്, ഇപ്പൊ കൃഷ്ണനും പറയുന്നുണ്ട്, കൃഷ്ണൻ ഒരു വഴി എന്താണ് ഒരു പ്രവാചനെ പോലെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഈ ഒരു എന്താണ് പിൽക്കാലത്ത് അതൊരു മതമായി മാറി, ഹിന്ദുമതത്തിന്റെ വൈഷ്ണവ സമ്പ്രദായമായിട്ടൊക്കെ പിൽക്കാലത്ത് മാറി. ഏ മേ മതം ഇതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ മതത്തെ ആരാണോ എന്ന് വെച്ചാൽ, അവിടെ മതം എന്ന് വെച്ചാൽ എന്റെ ഈ ആശയങ്ങളെ ആരാണോ അനുഷ്ഠിക്കുന്നത്, പിന്തുടരുന്നവര് അവരൊക്കെ കേമന്മാരാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പ്രവാചകനെ പോലെ കൃഷ്ണൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഖുർആനിലെ പ്രവാചകനെ പോലെ തന്നെയാണ് കൃഷ്ണൻ സംസാരിക്കുന്നത്. ഖുർആനിലൊരു പ്രവാചകൻ വരുന്നുണ്ടല്ലോ, നബി, അതുപോലെ കൃഷ്ണൻ സംസാരിക്കുന്നുണ്ട് പലയിടത്തും. ഞാൻ പറയുന്നത് എന്നെ അനുസരിക്കണം, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്നൊക്കെ ഇവിടെയും പറയുന്നുണ്ട്. ക്ഷുഭാമ്യ അജസ്രം അസുരേഷു ഇവ യോനിഷു, അസുര യോനികളിലൊക്കെ ജനിപ്പിക്കും നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണമെന്നൊക്കെയുള്ള ഈ രണ്ടിനും സമാനമായ ഒരുപാട് ആശയങ്ങളുണ്ട്. കൃഷ്ണനും അതുപോലെ പറയുന്നുണ്ട്, പേടിപ്പിക്കുക. അതിലും പറയുന്നത് എന്താണ്, ഒരാളിലും പറയുന്നത് യുദ്ധം ചെയ്ത് മരിച്ച സ്വർഗത്ത് പോവാം. ഇതിനും അത് തന്നെ പറയുന്നു. ഗീതയിലും പറയുന്നത് എന്താണ്, യുദ്ധം ചെയ്ത് മരിക്കുക സ്വർഗത്ത് പോവാം. അവിടെ ഇവിടെ പറയുന്ന എന്താണ്, ധർമ്മം, ധർമ്മത്തിന് വേണ്ടി മരിക്കുക. അവിടെ പറയുന്ന ഉമ്മത്ത്, അതിനുവേണ്ടി യുദ്ധം ചെയ്യുക, ധർമ്മം തന്നെ, ഇസ്ലാമിക ധർമ്മം. യുദ്ധം ചെയ്യുക, കൊല്ലുക, ആരെയാലും കൊല്ലുക. നവീൻ പറയുന്നുണ്ട് സ്വന്തം ബന്ധുക്കളെ വേണമെങ്കിലും കൊല്ലാൻ പറയുന്നുണ്ട്, മകനോട് അച്ഛനെ കൊല്ലാൻ പറയുന്നുണ്ട്. അവിടെ ഇസ്ലാമിന് വിരുദ്ധനാണെങ്കിൽ മകൻ അച്ഛനെയും കൊല്ലാമെന്ന് പറയുന്നു. അതേ കാര്യം തന്നെ ഇവിടെയും പറയുന്നുണ്ട്. ഭീഷ്മഞ്ച ദ്രോണഞ്ച ജയന്തഞ്ച സർവാൻ തഥാ ജ്ഞാനപിയോധ വീരാൻ മയാ ഹത ത്വം ജഹി. ഇത്രയും എന്താണ് കടുപ്പിച്ച് മാം യഥിഷ്ഠ, നീ കൊല്ലൂന്നാ പറയും. യുദ്ധം ചെയ്യുക മാത്രമല്ല പറയുന്നത്, യുദ്ധം ചെയ്താൽ ചിലപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റ് യുദ്ധമൊക്കെ ആകാമല്ലോ. നമ്മൾ സാധാരണ അടിപിടിയൊക്കെ കൂടുന്ന പോലെ നിങ്ങൾ ഇടയ്ക്കൊക്കെ അടിപിടി കൂടാറില്ലേ, ചിലരിങ്ങനെ അഭിനയിക്കുമെന്നൊക്കെ പറയുന്നു. ഞാൻ ശരിക്കും പിടിച്ചതല്ല അഭിനയിച്ചേണം. അതുപോലെ ഒരു അഭിനയമല്ല ഇവിടെ പറയുന്നത്. ജഹി, ജഹി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലു, നീ കൊല്ലട എന്നാ പറയുന്നത്. അപ്പൊ അർജുനനും ആകെ വിറച്ചു നിൽക്കുകയാണ് തുടക്കത്തില്. എങ്ങനെ കൊല്ലും? കൊല്ലേണ്ട ആരെ? അർജുന ആരെ കൊല്ലുന്നത്? അർജുനന്റെ അച്ഛനാരാ? ഇങ്ങനെ ആധാർ കാർഡിലുള്ള അച്ഛൻ ആരാണ്? ഭീഷ്മരാരാ? എങ്ങനെ അച്ഛൻ്റെ അച്ഛനാണ്? അത് തന്നെ. എങ്ങനെ പിതാമഹനായി? പാണ്ഡുവിന്റെ ആര്? സത്യവതിയുടെ, സത്യവതിയെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ എന്താണ് ശന്തനുവിനുണ്ടായ പുത്രനാണ് ഭീഷ്മർ. ആ അതാണ് ഭീഷ്മർ. പിന്നെ രണ്ടാമതൊന്നിനെ കെട്ടിക്കൊണ്ടുവന്നു, മത്സ്യഗന്ധിയെ, സത്യവതിയെ. ആ സത്യവതിയിൽ എന്താണ് ഉണ്ടായ പുത്രന്മാരാണ് ആര്? ഈ പറയുന്ന പാണ്ഡവും സത്യവതി. വ്യാസന്റെ നിർദ്ദേശമനുസരിച്ച്, സത്യവതിയുടെ നിർദ്ദേശമനുസരിച്ച് വ്യാസനിലുണ്ടായ പുത്രന്മാരാണ് അംബികയിലും അംബാലികയിലും. അതിൽ അംബികയിലുണ്ടായതാണ് ആര്? ധൃതരാഷ്ട്രം. അംബാലികയിലുണ്ടാണ് പാണ്ഡു. അപ്പൊ ആ പാണ്ഡുവിന്റെ മക്കളാണ്, ആ പാണ്ഡുവിന്റെ മകനാണ് ആര്? അർജുനൻ. അപ്പൊ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? അപ്പോ ഈ പറയുന്ന ശന്തനുവിന്റെ മകനായ ഭീഷ്മര് അവിടെ രണ്ടാനമ്മ, രണ്ടാനമ്മ വ്യാദവ്യാസനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആ ശന്തനുവിന് രണ്ട് മക്കളുണ്ടായി. ആരൊക്കെ? ചിത്രാംഗദനും വിചിത്രവീര്യനും. അത് ശന്തനുവിന്റെ മക്കളാണ്. ആരിലുണ്ടായ മക്കള്? സത്യവതി. അത് ചിത്രാംഗദൻ നേരത്തെ തന്നെ തട്ടിപ്പോയി, വിചിത്രവീര്യനും തട്ടിപ്പോയി, മക്കളുണ്ടായില്ല. ഭാര്യമാര് ശേഷിച്ചു. അവിടെ ഭാര്യമാരാണ് അംബികയും അംബാലികയും. ആ അംബികയും അംബാലികയിലും ആ സത്യവതിയുടെ വേറൊരു മകനായ വ്യാസനുണ്ടായ പുത്രന്മാരാണ് ധൃതരാഷ്ട്രനും പാണ്ഡുവും. പിന്നെ വേറൊന്നുകൂടെ അധികമായി ഉണ്ടായാണ് വിദുരർ, ദാസിയിലുണ്ടായത്. അപ്പൊ ബന്ധങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്തേ? അപ്പോ ഭീഷ്മരാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസകരമാണ്. അർജുനന്റെ വളഞ്ഞ ബന്ധമാണ്. അർജുനന്റെ അമ്മയുടെ, അമ്മയെന്ന് പറയണം, അച്ഛനെന്ന് പറയാൻ പറ്റില്ല, അമ്മയുടെ അമ്മയുടെ ഭർത്താവ്, അമ്മയുടെ ഭർത്താവ്, അമ്മയുടെ ഭർത്താവിന്റെ അമ്മ എന്നേ പറയാൻ പറ്റും. ആ അമ്മയുടെ ഭർത്താവിന്റെ മകൻ. ശരിയായ പിടികിട്ടിയ? ഇങ്ങനെ അങ്ങനെ അച്ഛനെന്നും ചേട്ടനെന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം ബന്ധമുണ്ട്, അങ്ങനെ ഒരു ബന്ധം. ഇത്തിരി വളഞ്ഞ വഴിയാണെന്നേ ഉള്ളൂ. അന്നത്തെ ഈ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ഒരു പാഠമാണത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കുടുംബ ബന്ധങ്ങൾ. തന്തയൊക്കെ ഉണ്ട്, തന്തയില്ലാതെയാണോ ചോദിച്ചത്? വ്യാസനല്ലേ തന്ത രണ്ടുപേരുടെയും, പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രയും. അർജുനന്റെ തന്ത എന്ന് പറയുന്നത് ദേവേന്ദ്രനാണ്. തള്ള എന്ന് പറയുന്നത് കുന്തി. അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായ തള്ളയുണ്ട്. അർജുനന്റെ തള്ള കുന്തിയാണ്, പിന്നെ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രയും തള്ള ആരാണ്? അംബാലികി, അംബികി. എന്തേ അതുകൊണ്ട് പിന്നെ അവരുടെ ഭർത്താവിൻ്റെ തള്ള ആരാണ്? സത്യവതി. പിന്നെ ഭീഷ്മന്റെ തള്ള എന്ന് പറയുന്നത് ഗംഗ. ഇതെല്ലാം കൂടെ ആലോചിച്ച് വരുമ്പോൾ കണ്ണു തള്ളിപ്പോവും. അത് വേറെ കൗരവന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവരുടെ ബന്ധം, അർജുനന്റെ ബന്ധം പറയുമ്പോ അവിടെ പോകുന്നതിന് തന്തയുണ്ടല്ലോ. അവിടെ തന്തയില്ലാത്തന്ത്? അത് ഗാന്ധാരി രണ്ടു വർഷമായാലും പ്രസവിച്ചില്ല ഗർഭിണിയായിട്ട്. അപ്പൊ ഗാന്ധാരി തന്റെ വയറ്റിലെ ഇടിച്ചടിച്ചടിച്ച് പ്രസവിച്ചപ്പോ ഒരു മാംസമുണ്ടാവും. അപ്പം വ്യാസനെ വിളിച്ചു വരുത്തി. എന്താ ചെയ്യേണ്ടത്? വ്യാസനാനേന്റെ ഇത് 100 കഷണമാക്കി കുടത്തിലിട്ട്, അവൻ പറഞ്ഞ് ഒരു മോളോട് വേണമെന്ന് തുടങ്ങി ഒരു കഷണം കൂടെ മുറിച്ച് കുടത്തിയിട്ട് അതിൽ നിന്ന് ജനിച്ചാണ് 101. അതാണ് കഥ. അവിടെ ഒരു തന്തയുണ്ട് ഗാന്ധാരി. ആരാണ് തന്ത? ധൃതരാഷ്ട്രർ. തന്തയില്ലാതെയല്ല ജനിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. എന്തോന്ന് സയൻസ്? നരേന്ദ്രമോദിയുടെ സയൻസ്. സയൻസ് പഠിച്ചോട്ട് സയൻസ്. അതൊക്കെ എന്താണ് ടെസ്റ്റ് ട്യൂബ് ശിശു എന്നറിയാത്തത് എന്ന് പറയുന്നത്. വയറ്റിനകത്തുനിന്നുള്ള മാംസ പിണ്ടം എടുത്തിട്ട് പ്രസവിക്കുമ്പം വരുന്ന ട്യൂമർ എടുത്തു വെച്ചിട്ട് ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടാക്കാൻ പറ്റില്ല. ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടാക്കണമെങ്കിൽ മാതാവിന്റെ അണ്ടവും പിതാവിന്റെ ബീജവും എടുത്തിട്ട് പുറത്ത് ലാബിൽ വെച്ച് അതിനെ കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അത് രണ്ടും കൂടെ യോജിച്ചു കഴിയുമ്പോൾ ശരിക്കും ഗർഭപാത്രത്തിൽ നടത്തുന്ന അതേ പ്രവർത്തനം ഒരു അണ്ടത്തോട് ഒരു ബീജം യോജിച്ചു കഴിഞ്ഞാൽ അതിനെ എടുത്ത് വേറെ ഒരു ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കണം. എന്നിട്ട് അവിടെ നിന്ന് അത് വളർന്നു വരണം. അതിനാണ് ടെസ്റ്റ് ട്യൂബ്. അല്ല, ടെസ്റ്റ് ട്യൂബിൽ വളർത്തിയല്ലേ എടുക്കുന്നത്? ടെസ്റ്റ് ട്യൂബുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ലാബിനകത്തോത്ത് ചോദിച്ച് യോജിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ലാബിനകത്ത് വെച്ച് രണ്ടും കൂടെ യോജിപ്പിക്കുകയാണ്. യോജിപ്പിച്ചിട്ട് യോജിച്ച് കഴിയുമ്പോൾ അതിന് കൃത്രിമമായ സാഹചര്യം സൃഷ്ടിച്ച് അവിടെ യോജിച്ചതിന് ശേഷം അതിനെ എടുത്ത് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ അതവിടെ വളർന്നു വരും. അല്ലാതെ ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബ് അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഈ പറയുന്നതെന്ന് പറയുന്ന ഒരു ട്യൂമറാ പുറത്ത് വന്നു. ട്യൂമർ എന്നല്ല ഉണ്ടാക്കിയത്, വെറുതെ അങ്ങ് പറയുന്നു. കഥകൾ വെച്ചുകൊണ്ട് പൊങ്ങച്ചൻ പറയുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ശുദ്ധ വിവരക്കേടാണ്. പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു. എങ്ങനെ? അതെ, ഇത് പറയുന്നതൊക്കെ വെറും അബദ്ധങ്ങളാണ്. കഥകളിൽ എന്തെല്ലാം ഉണ്ട്? പുഷ്പ വിമാനം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അബദ്ധമാണ്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ബന്ധങ്ങളിലേക്ക് പോയത് എവിടെ നിന്നാണ്? ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ബന്ധങ്ങളിലേക്ക് പോയെങ്ങനെ? അത് പറഞ്ഞു. ഭീഷ്മഞ്ച ദ്രോണഞ്ച ജയദ്രഥഞ്ച കർണം തഥാ അന്യാനവിയോ തവീര മയാഹത സ്ത്വാം ജഹി മാം വ്യതിഷ്ഠ. അത് പറഞ്ഞപ്പോഴാണ്. അതായത് അർജുനന് പിതാമഹനെ കൊല്ലാൻ അർജുനന് പറ്റത്തില്ല, സംരക്ഷിച്ച ആളാണ്. അവരുടെയൊക്കെ ഈ പറയുന്ന പാണ്ഡു മരിച്ചതിന് ശേഷം സംരക്ഷിച്ചത് ഭീഷ്മരാണ്. ആ ഭീഷ്മരെ കൊല്ലുക എന്ന് പറയുന്ന അർജുനന് സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ജഹി എന്ന് വെച്ചാൽ കൊല്ലു എന്നാണ്. അപ്പൊ കൊല്ലുക എന്ന് പറയുമ്പോൾ അർജുനന്റെ മനസ്സ് വല്ലാതെയാവും. അർജുനൻ വല്ലാതായി നിൽക്കുകയാണ്, എങ്ങനെയാ കൊല്ലുന്നത്? അപ്പോഴാണ് പറയുന്നത് മാം വ്യതിഷ്ഠ. വ്യതിഷ്ഠ എന്ന് വെച്ചാൽ എന്താണ്, നിന്റെ മനസ്സിളകരുത്, മനസ്സ് ചലിക്കാതെ ഒരു ഭയം ഉണ്ടാകരുത്, കൊല്ലുക. അപ്പോൾ മനസ്സിളകാതെ കൊല്ലുക, അപ്പൂപ്പനെ കൊല്ലുക. ഇതാണ് ഗീതയിൽ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ അനുകമ്പയ്ക്ക് ഉദാഹരണമാകുമെന്ന് ചോദിച്ചാൽ ഇതെന്ത്, ഇതെങ്ങനെ ഉദാഹരണമാകുന്നത്? ഇത് അപകടകരമായ ഒരു സിദ്ധാന്തമാണ് ഗീതയിലെ ഉപദേശം എന്ന് പറയുന്നത്. വളരെ അപകടമാണ്. കാരണം സ്വന്തം അപ്പൂപ്പനെ കൊല്ലുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സൊന്ന് അറയ്ക്കും, എത്ര ക്രൂരനായ അർജുനാണെങ്കിൽ പൂർണ്ണമായി. എന്നിട്ട് പറയുന്നു തളർന്നുപോയ അർജുനനെ ഉയർത്തിയെടുത്ത് അത് ജയിച്ചു ഇത് ജയിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര പൊട്ടത്തരമാണത്, മനസ്സിലായോ? അതൊക്കെ മറ്റേതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണെങ്കിൽ ശരി, കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് മഹാകഷ്ടമാണ്. ഈ പറയുന്നതാണ്, അതാണ് ഗുരുദേവൻ ചോദിച്ചത്, പിന്നീട് പശ്ചാത്തപിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചതാണ്. ഇത് വായിച്ചിട്ടാ ചോദിച്ചത്. ആ അതെ, അത് അനുകമ്പയാണല്ലോ. കുറഞ്ഞ പക്ഷം നമുക്ക് ഈ ലോകത്തോട് മുഴുവൻ അനുകമ്പയില്ലെങ്കിലും സ്വന്തം അച്ഛനോടും അമ്മയോടെങ്കിലും അനുകമ്പ കാണിക്കണ്ടേ? അത് കാണിക്കണമല്ലോ. ഒരു മക്കളായി കഴിഞ്ഞാൽ സ്വന്തം അമ്മയോട് അനുകമ്പ വേണ്ടേ? അച്ഛനോട് വേണ്ടേ? സ്വാഭാവികമായിട്ടും അപ്പൂപ്പനോടും വേണം. പിന്നെ നമുക്ക് കുട്ടിക്കാലം മുതലേ കണ്ട് പരിചയിച്ചു വന്ന ബന്ധുക്കളോട് അനുകമ്പ തോന്നുന്നത് സ്വാഭാവികമാണ്. ഏത് മനുഷ്യനും തോന്നുന്നതാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, നല്ല കാര്യം ചെയ്യുക, ഏത് മനുഷ്യനും തോന്നുന്ന ഒരു കാര്യമാണ്, തികച്ചും മാനവികമായൊരു കാര്യമാണ്. ആ സ്ഥലത്താണ് പറയുന്നത് കൊല്ല്. അതിന് പറയുന്ന ന്യായം എന്താണ്? കാലോസ്മി ലോകക്ഷയ പ്രവൃത്തോ എന്ന് വെച്ചാൽ ഞാൻ കാലമായി എല്ലാത്തിനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത്, ശരിയാണ്, കാലം എല്ലാത്തിനും നശിപ്പിക്കുക, ഒരാരും ചിരഞ്ജീവികളല്ല. അപ്പം നശിച്ചോട്ടെ അല്ലേ? ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കാലം കൊണ്ട് മരിക്കും, അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ കൊന്നുകളയാന്നാണോ വിചാരിക്കേണ്ടത്? ഇതിലെന്താ ന്യായമുള്ളത്? ഇതിലെന്താ ധാർമ്മികതയുള്ളത്? തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കാലോസ്മി കൃഷ്ണൻ്റെ ഉപദേശിച്ചുകൊണ്ട് ലോകക്ഷേത്ര പ്രവൃത്തവും. ഞാൻ ലോകത്തേക്ക് നശിപ്പിക്കുന്ന കാലിലാണ്. ആയിക്കോട്ടെ, അതിലെന്താ തടസ്സം? അവർക്ക് കട്ടിൽ കിടന്ന് മരിച്ചോട്ടെ, അടിച്ചും വെട്ടിയും കുത്തിയൊക്കെ കൊല്ലണോ? ഇത് എത്ര പ്രാകൃതമായ ചിന്തയാണത്, കൊലയിൽ ഇത് വരുന്നത്. ഒരു കാരണവശാലും അത് നീതീകരിക്കാൻ പറ്റത്തില്ല. അതിന് വെച്ചിട്ട് പറയും ജഹി എന്ന് വെച്ചാൽ കൊല്ലുകയല്ല. സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തവന്മാരാണ് അത് പറയുന്നത്. സംസ്കൃതം എന്തെന്നറിയാത്തവർ അനഹിംസാഗത്യോഹോ കൊല്ലുക എന്നാണ് എൻ്റെ അർത്ഥം. യഥാ ഭയചലനയോഹോ ചലിക്കരുത്, വ്യതിഷ്ഠ ഭയക്കരുത്, കൊല്ല്. കൊല്ലുമ്പോൾ നിനക്ക് ഒരു അറപ്പും വരരുത്, അങ്ങനെ കൊല്ലുക. ഒരു കശാപ്പുകാരൻ എങ്ങനെയാണ് അവൻ്റെ മുമ്പിൽ ഒരു കോഴി പിടിച്ചു വെച്ച് വെട്ടുന്നത്? അവന് ഒരു അറപ്പും വരത്തില്ല, അതൊരു തൊഴിലായതുകൊണ്ട് അല്ലേ അവന് വരത്തില്ല. കാരണം അതവൻ്റെ തൊഴിലാണ്. അതുപോലെ ഒരു തൊഴിൽ പോലെ ചെയ്യുക. പക്ഷെ ഒരു കശാപ്പുകാരനോട് അവൻ്റെ സ്വന്തം കുഞ്ഞിനെ പിടിച്ചു വെച്ച് വെട്ടാൻ പറഞ്ഞാൽ അവൻ വെട്ടു. ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവൻ ഒരു പ്രാണിയെ കൊല്ലുന്നത്, അതിനാഹാരം കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതത് പറയുന്നത് എന്താണ്? പേരെടുത്ത് പറഞ്ഞ് കൊല്ലാൻ പറയുകയാണ്. ഭീഷ്മം, ദ്രോണം, ഒരാൾ ഗുരു, ഒരാൾ അപ്പൂപ്പൻ. അറയ്ക്കാതെ കൊല്ലു. എന്താണ് ലോട്ടറിയുടെ ടിക്കറ്റ് എഴുതും പോലെ മടിച്ചു നിൽക്കരുത്, പറഞ്ഞു നിൽക്കരുത്. കെട്ടിയാൽ 100,000 എടുത്തോളുക എന്നൊക്കെ അനൗൺസ് ചെയ്യുമായിരുന്നു പണ്ട്. ഇപ്പോഴുണ്ടോ എന്നറിയത്തില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ലോട്ടറിക്ക് ഒരു അനൗൺസ്മെന്റ്, അറച്ചു നിൽക്കരുത്, മടിക്കരുത്, മുമ്പോട്ട് വരിക, മുന്നാലെ വരിക, പോയാൽ 1 രൂപ, കിട്ടിയാൽ 100,000 എടുക്കുക എന്ന് പറയുമ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത്. എന്താണ് കൊല്ലു, ഒന്നും വരയ്ക്കരുത്, മടിക്കരുത്, കൊല്ലുക, നിന്റെ അപ്പൂപ്പനാണ്, നിന്റെ ഗുരുവാണ്. അപ്പോ അർജുനൻ സ്വാഭാവികമായ അനുകമ്പ കൊണ്ടാണ് അർജുനന് കൃപ എന്ന് പറയും. അപ്പൊ പറഞ്ഞ അനുകമ്പയല്ല, കൃപയല്ല. അതിപ്പോ ഈ മൊത്തം ഗീതയിലും പറയുന്നതാണല്ലോ. കൊല്ലാൻ പറഞ്ഞ ആരെ കൊല്ലാൻ പറയുന്നു? സ്വന്തം പക്ഷത്തുള്ളവരെ കൊല്ലാൻ പറയുന്നു. ഈ കൊല്ലാൻ പറയുന്നതൊക്കെ പേരെടുത്ത് പറഞ്ഞ് കൊല്ലാൻ പറയുന്ന ഭീഷ്മൻ, ദ്രോണം, ജയദ്രഥമൊക്കെ എതിർപക്ഷത്തെ ഇരിക്കുന്നവരാണ്. അവരെ കൊല്ലാനാണ്. പിന്നെ എന്താണ് പറയുന്നത്? ജേതാസി രണേ സപത്നാൻ എന്ന് പ്രത്യേകം പറയും. സപത്നാൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നാണ്. ഇവരൊക്കെ ശത്രുക്കളാണ്. ഇന്നലെ വരെ മിത്രങ്ങളായിരുന്ന ഭീഷ്മരെയും ദ്രോണരെയും ആദ്യം എന്ത് ചെയ്യുന്നു? ശത്രുക്കളാക്കുന്നു. ഇതാണ് ഈ വംശകത്തിയുടെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഇന്ന് പറയുന്നത്. അല്ലേ, നിങ്ങൾ ഈ വീട്ടിലൊരു ഹിന്ദു താമസിക്കുന്നു, തൊട്ടപ്പുറത്തെ വീട്ടിലൊരു മുസ്ലിം താമസിക്കുന്നു. അപ്പൊ ഈ മുസ്ലിമിന്റെ മനസ്സിൽ വംശകത്യ വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഈ ഹിന്ദുവിനെ ശത്രുവാക്കും, എന്നിട്ട് അവനെ കൊല്ലും. ആദ്യം ശത്രുവാക്കുന്നു, പിന്നെ കൊല്ലുന്നു. ഈ ഹിന്ദുവിന്റെ മനസ്സിൽ അതുപോലെ വംശകത്യ വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിമിനെ ആദ്യ ശത്രുവാക്കും, പിന്നെ കൊല്ലും. രണ്ടു കൂട്ടരും ചെയ്യുന്ന ഇത് തന്നെ. അപ്പോൾ തലേദിവസം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൈമാറ്റം ചെയ്തും വീട്ടിൽ കയറി ഇറങ്ങിയൊക്കെ ജീവിച്ചവരായിരിക്കും. ഈ വംശകത്യ എന്ന് പറയുന്നൊരു ഭാവം വരുമ്പം പിന്നെ അവൻ ആ വംശത്തെ ഹനിക്കുക. ഇതാണ് പണ്ടിവിടെ ബംഗാൾ വിഭജന കാലത്ത് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു, രണ്ടു കൂട്ടരുടെ മനസ്സിലും വരും, ആ വംശത്തെ അങ്ങ് നശിപ്പിച്ചു കളയുക. പിന്നെ വേറൊന്നും നോക്കത്തില്ല, പരിചയക്കാരൊന്നും അങ്ങനെയും നോക്കത്തില്ല. ഒരു പ്രാകൃത ചിന്ത. അതുപോലെയാണ് പറയുന്നത്. എന്താണ്? ഇവരൊക്കെ ശത്രുക്കളാണ്. സപത്നാൻ, എന്നിട്ട് എന്ത് ചെയ്യുക? ജേതാസി എന്ന് വെച്ചാൽ നീ ഒന്ന് ജയിച്ചു കഴിഞ്ഞ് നീ കൊല്ലുക. എന്താ ഇതുകൊണ്ട് നേട്ടം? പുംക്ഷുരാജ്യം സമൃദ്ധം. ഇതാ നിന്റെ മുമ്പിൽ ഒരു വലിയ രാജ്യമുണ്ട്, ഇതൊക്കെ നീ ശരിക്കും അനുഭവിക്കുക എന്നാണ്. എന്താ ഈ ഭീഷ്മരും ദ്രോണരും ഇരുന്നായി ഒന്നും അനുഭവിക്കാൻ പറ്റത്തില്ല? ഇത്രയും കാലം വളർത്തി വലുതാക്കി ഇവരൊക്കെ അല്ലേ? അപ്പോൾ ഇവരിരുന്നപ്പോഴല്ലേ ഇതൊക്കെ അനുഭവിച്ചത്? ഇനി ഇവരെ കൊന്നിട്ട് എന്തിനാ അനുഭവിക്കാൻ? ഇതൊക്കെ വെറും കാടൻ ആശയമല്ലേ, വെറും പ്രാകൃതമായ ആശയമാണ്. നമുക്ക് വീട്ടിൽ കുറച്ച് സ്വത്തും അതും ഇതുമൊക്കെ ഉണ്ട്, കാറുണ്ട്, ഫോണുണ്ട്, കുറച്ച് കാശ് ബാങ്കിലുണ്ട്. ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി തന്തയും തള്ളിയും കൊല്ലാൻ പറഞ്ഞു കൊടുത്ത ഇതെവിടെ തന്നെ ന്യായമാണ്? അതാണ് ഗീതി പറയുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്. ഭുക്ഷുരാജ്യ സമൃദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ രാജ്യത്തിലെല്ലാം അനുഭവിക്കുക ഇഷ്ടം പോലെ. എന്നിട്ട് ആരെ കൊന്നിട്ട്? ഭീഷ്മരി. ഇത്രയും കാലം ഇവനെയൊക്കെ ചോറ് കൂട്ടിയത് ആരാണ്? ഈ ഭീഷ്മനും ദ്രോണരുമാണ്. വളർത്തി കൊണ്ടുവന്ന് ഇത്രയൊക്കെ ആക്കിയത് അവരെ കൊന്നിട്ട് അനുഭവിക്കുക ആരാ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? ഭഗവാൻ. ആളാണ് ഏറ്റവും വലിയ കാരുണ്യമുള്ള ആളെന്ന് പറയുന്നത്. ഗീതയിലെ ഓരോ ശ്ലോകവും ഇതുപോലെ എടുത്ത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെയൊക്കെ അടപ്പളവി പോകും. അത് നാളെ പറയാം, സമയമില്ല, ഓർത്തു വെച്ചോ. നല്ല കഥ.